സകാരതവർഗയോ സകാരചവർഗാഭ്യാം യോഗേ സകാരചവർഗോ സ്തഃ പഠിച്ചതാണ്. രാമശ്ചേതി എങ്ങനെയാണ് പിരിക്കുന്നത്? രാമശ്ചേതിരിക്കുമ്പോൾ എന്തുവരും? സുഷരു എന്നിട്ട് കൗരസ്വന വിസർജീയ സ്ത്രീജസ, ഇത്രയേ ഉള്ളൂ. സ്ത്രീജനീസ വന്നിട്ട് തോസിനശ്വരു ഇത്ര പിടിച്ചിട്ടുള്ളൂ. പിടുത്ത് ശരിയായിട്ടുണ്ടോ? സർജനീശ സ വന്നിട്ട് തോസ്റ്റനശു വരുമോ? ഏത് അടുത്തെത്തി സൂത്രം ഓർക്കണം. ശേഷമായാലും മുമ്പായാലും വാശരി വാശരി വന്നിട്ട് എന്തോരും വികല്പമായിട്ട് വിസർഗം വരും. വരാത്ത പക്ഷത്തിൽ സ്തോസ്റ്റിനോസ്റ്റ് വരുമ്പോൾ എന്തൊരു രാമശ്ചേതി ഇവിടെ എന്താണ്? സകാരം സകാരവുമായിട്ടുള്ള യോഗത്തിന് ഉദാഹരണം കാണിച്ച രാമസ് ചിനോതി, അതെങ്ങനെ എങ്ങനെ സന്ധി വരുന്നു? ഇത്രയും സൂത്രങ്ങൾ പ്രവർത്തിക്കണം. രാമസ് ചിനോതി സസശിക്ഷൂരുവിൽ നിന്ന് തന്നെ തുടങ്ങണം എപ്പോഴും. രാമസ് ചിനോതി, രാമസ് ചിനോതി. ഇവിടെ കൊടുത്തിരിക്കുന്നത് രാമസ് ചാന്നിരിക്കുകയാണ്. ഇവിടെ സകാരതവർഗങ്ങൾക്ക് ശകാരചവർഗങ്ങളുടെ യോഗം വേണം. യോഗം വേണമെന്ന് പറയുമ്പോൾ ആ യോഗം യഥാസംഖ്യം വേണമെന്നില്ല, അതിനാണ് ഈ ഉദാഹരണം കൊടുത്തത്. യഥാസംഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സകാരത്തിന്റെ അടുത്ത് ശകാരമിരിക്കണം. തയുടെ അടുത്ത് ചായിരിക്കണം, അങ്ങനെ നിയമമില്ല. യോഗത്തിൽ യഥാസംഖ്യം വേണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം കൊടുത്തത്. ഇവിടെ പൂർവ്വത്തിലിരിക്കുന്ന എന്ത്? സ പരത്തിലിരിക്കുന്ന ശായല്ല, ച. അങ്ങനെ ഇരുന്നാലും സന്ധി വരാം. മൂന്നാമത്തെ എന്താണ്? സത്ത് ചിത്ത്. അവിടെ എന്തോരും അവിടെ എന്തോരും ഖരവസാന വിസർജന സത്തമ്മളുടെ സസജുഷൂര് വരൂ. ചനാഞ്ചി സന്ധ്യ സ്തുസ്തുനസ്തു ഖരിച അക്രമത്തിന് പറഞ്ഞു. സ്തുത്വം ജസ്തും ചർത്തും. എന്തുകൊണ്ട്? സോദശ്വനാശു എന്ന് പറയുന്നത് 8:4 ജസ്തു ആദ്യം വരും എന്നുള്ളത് 2-ാം ഭാഗത്തിനാണ്, 8-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ. അത് വന്നേ ബാക്കി സൂത്രങ്ങൾ വരും. ചർത്തു എന്ന് പറയുന്നതും കഴിഞ്ഞു വരുന്ന സൂത്രമാണ്. 4-ാം ഭാഗത്തിൽ ഇത് കഴിഞ്ഞു വരുന്ന സൂത്രമാണ്. അപ്പൊ ക്രമമായിട്ട് വരുമ്പോൾ ആദ്യം സദ് ചിത്തനായി, പിന്നീട് സജ്ജ് ചിത്തം വരുമ്പോൾ, കാരണം സത്ത് ചിത്ത് സദ് ആയി. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് വരുന്ന ആദേശ യഥാസംഖ്യമായിരിക്കും. യോഗത്തിൽ യഥാസംഖ്യം വേണ്ട, ഇന്നതിൻ്റെ അടുത്ത് ഇന്നതിരിക്കണമെന്നില്ല, ഒന്നിൻ്റെ അടുത്ത് ഒന്നിരിക്കണമെന്നില്ല. പക്ഷെ ആദേശം വരുമ്പോൾ യഥാസംഖ്യം വരത്തുള്ളൂ. ഇവിടെ വന്നത് സത്ത് കഴിഞ്ഞ് ദ് വന്നു, ദ് ജസ്തു വന്നു കഴിഞ്ഞപ്പോൾ ദ് വന്നു. അങ്ങനെ ആദേശം വരുമ്പോഴത്തേക്ക് ചവർഗത്തിലെ മൂന്നാമത്ത് വരും. ഇപ്പൊ സജ് ഇവിടെ എഴുതിയിട്ടുണ്ട്, സജ് ചിത്. പിന്നെ അതിന് ചർത്തം വരുമ്പോൾ ഖർജിപ്പെട്ട ചകാരം വരെ സച്ചിത്. അടുത്ത് ഷാർങ്ങിൻ ജയ. ഈ ഉദാഹരണം എന്ത് കാണിക്കാൻ വേണ്ടി കൊടുക്കുകയാണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം കൊടുത്തത്? എന്താ വിശേഷത്തത്? അതിനു വേണ്ടിയിട്ടില്ല. ഈ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തതിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. എന്താണത്? അറിയാം, ഷാർങ്കിൻ ജയാന്നിരിക്കുന്നു. ഷാർങ്കിൻ ജയ, ഇവിടെ നഗാരം എന്ന് പറഞ്ഞ ഏതിപ്പെട്ടാണോ? നഗാരം തവർഗത്തിപ്പെട്ടു നഗാരം. താ ിൻ പരത്തിലെന്തിരിക്കുന്നു? ചായിരിക്കുന്നു. ഇപ്പൊ എന്തുവരുന്നു? ഇവിടെയും പരത്തിലിരിക്കുന്നു ജായാണ്. പക്ഷെ ആദേശം വരുമ്പോൾ എങ്ങനെ വരാവും? യഥാസംഖ്യമേ വരാവും. അപ്പോ ചവർഗത്തിൽപ്പെട്ട നകാരം തന്നെ വരും, ശരംഗിൻ ജയ. അപ്പോൾ ആദേശം വരുന്നത് യഥാസംഖ്യമേ വരാവും, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യോഗം എങ്ങനെയും വരാം, കാരണം ഷാർങ്കിൻ തവർഗത്തിൽ അവസാനമാണ്. പക്ഷെ പരത്തിലിരിക്കുന്ന എന്താണ്? അവസാനത്തെ അല്ല, ചവർഗത്തിൽപ്പെട്ട ജകാരമാണ്. അത് എങ്ങനെയും വരാം യോഗം. അടുത്തടുത്തിരിക്കുന്ന എങ്ങനെയാകാം, പക്ഷെ ആദേശം വരുമ്പോൾ യഥാസംഖ്യമേ വരാവൂ. ഇതിന്റെ നിഷേധ സൂത്രം നടത്ത്. ഇതിനെ നിഷേധിക്കുന്ന സൂത്ര ശാത്ത്. അപവാദമൊന്നും നിഷേധമൊന്നും പറയുന്നതിന് വ്യത്യാസമുണ്ട്. അപവാദം എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിരവകാശോ വിജർ. അപ്പൊ അവിടെ നോക്കണം ഏതിനാണ് കൂടുതൽ സ്ഥാനമുള്ളത്, ഏതിനാണ് കുറച്ച് സ്ഥാനമുള്ളത്. അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ പ്രത്യേകിച്ച് നിഷേധിക്കുന്നില്ല, കുറച്ച് സ്ഥാനമുള്ളത് പ്രവർത്തിക്കും, കൂടുതൽ സ്ഥാനമുള്ളത് മാറി. നിഷേധം അങ്ങനെയല്ല. നിഷേധം എങ്ങനെയാണ്? നാ പാടില്ല എന്ന് പറയുന്നു. അതവിടെ കൂടുതലുണ്ടോ കൂടോ കുറവുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് ഈ സൂത്രം എന്ന് പറയുന്നത് സ്തോതസ്വനാശ്വം എന്ന് പറയുന്ന സൂത്രത്തിന്റെ അപവാദ സൂത്രമല്ല, പിന്നെയോ ചില വ്യാഖ്യാനങ്ങളിൽ അപവാദ സൂത്രം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ശാത്പരസ്യ തവർഗസ്യ ചുത്വന്നസ്യ ശകാരത്തിന്റെ പരത്തിലിരിക്കുന്ന തവർഗത്തിന് ചുത്വം വരാൻ പാടില്ല. ഇതും ഒരു പ്രക്രിയയുടെ മധ്യത്തിൽ വരുന്ന രൂപമാണ്. വിച്ഛ പ്രച്ഛ ധാതുക്കളിൽ നിന്ന് നങ്ങെന്ന് പറയുന്നൊരു പ്രത്യയം വിരിച്ച് വിശ്വന പ്രശ്ന രൂപം ഉണ്ടാക്കുന്നിടത്താണ്. ആ പ്രക്രിയയൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അതിലോട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ എങ്ങനെയിരിക്കും? വിശ് പരത്തിൽ എന്തിരിക്കും? വിശ് നാന്നിരിക്കുന്നു. വിശ് നാന്നിരിക്കുമ്പോ ഇവിടെ ഏതാ വരേണ്ടത്? സൂത്രം പ്രവർത്തിക്കണം. സ്തോ ശുനാശുഹു ശകാര ചവർഗത്തിൽപ്പെട്ട ശകാരം പൂർവത്തിലിരിക്കുന്നു. സകാര തവർഗത്തിൽപ്പെട്ട നകാരം പരത്തിലിരിക്കുന്നു. ഇവിടെ സ്തുത്വം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നകാരത്തിന് എന്തോരും ശകാരമാണ് വരുന്നത്? നകാരത്തിന് ഞാൻ വരണം. നേരത്തെ പറഞ്ഞു എന്താണോ ആദേശം വരുന്നിടത്ത് യഥാസംഖ്യം വരണം. നകാരത്തിന് ആദേശം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഞക്കാരം വരണം. പക്ഷെ വരുന്നില്ല, നിഷേധിച്ചു. ന വരാൻ പാടില്ല. വിശ്വനഹ എന്ന് വരും, പ്രവേശിക്കുന്നവൻ എന്നർത്ഥം. ബാക്കിയുള്ളതിൻ്റെയൊക്കെ അർത്ഥം അറിയാണ്ടോ? രാമഹസ്യേതി, രാമൻ ഉറങ്ങുന്നു. രാമഹസ്യനോതി, രാമൻ സഞ്ചയിക്കുന്നു. സത്ത് ചിത്ത് അറിയാൻ സാങ്കൻ സംബോധനയാണ്. ജയ ജയിക്കട്ടെ. അത് ഏത് വേണോ വരാം, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ഥാനേന്ദ്രം വരുന്നിടത്ത് ഇവിടെ യഥാസംഖ്യം കൊണ്ട് എന്നാണ്? സ്ഥാനേന്ദ്രം വരുന്നിടത്ത് യഥാസംഖ്യ ഉപയോഗിക്കാം, യഥാസംഖ്യ ഉപയോഗിക്കാം എന്നുള്ളത് ഇത് വേണം ചെയ്യുന്നുള്ള എന്നിടത്ത് പറഞ്ഞില്ലേ? യഥാസംഖ്യം തന്നെ വരാം, അതാണ് എളുപ്പം. സ്ഥാനേന്ദ്രമാകുമ്പോൾ പിന്നെ ഇതെല്ലാം നോക്കണ്ടേ? യഥാസംഖ്യ ആകുമ്പോൾ എളുപ്പമല്ലേ? എളുപ്പമുള്ളത് ഈ സൂത്രത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. എന്താണോ ശാത്ത് എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന്, ഈ നിഷേധത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് സ്തോഹോ ശുനാശുഹു എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ സൂത്രം വായിക്കുമ്പോൾ എങ്ങനെയാണ് വൃത്തിയിലഴിക്കുന്നത്? സകാര തവർഗങ്ങൾക്ക് ശകാര ചവർഗങ്ങളുടെ യോഗം വേണം. സൂത്രത്തിലും പറഞ്ഞിരിക്കുന്ന എന്താണ്? ആദ്യ സ്തോഹോ, രണ്ടാമത് ശു. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും ആദ്യം മുമ്പിൽ സകാര തവർഗങ്ങളിൽപ്പെട്ട ഒരു വർണ്ണമിരിക്കണം, പിമ്പിൽ പരത്തിൽ സകാര ചവർഗത്തിൽപ്പെട്ട ഒരു വർണ്ണമിരിക്കണം എന്ന് തോന്നും. ആ ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം പറയുന്നത്. എന്താണ്? ശകാരത്തിന്റെ പരത്തിലിരിക്കുന്ന തവർഗത്തിന് നിഷേധിക്കുന്നു. ഈ നിഷേധത്തിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? അതായത് ശകാര ചവർഗങ്ങൾ പൂർവത്തിലും വരാം, സകാര തവർഗങ്ങൾ പരത്തിലും വരാം. അല്ല, ഈ സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സകാര തവർഗങ്ങൾ മുമ്പിലും സകാര ചവർഗങ്ങൾ പിമ്പിലും ഇരുന്നാലേ സൂത്രം പ്രവർത്തിക്കുന്നൊന്നുമില്ല. തിരിച്ചിരുന്നാലും മതി, സകാര ചവർഗങ്ങൾ മുമ്പിലിരുന്നാലും സകാര തവർഗങ്ങൾ പിമ്പിൽ അങ്ങനെ ഇരുന്നാലും പൂർവപരങ്ങളായിരുന്നാലും ഈ സൂത്രം സ്തോസ്നു അശു പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ജ്ഞാപകം, അങ്ങനെ ബോധിപ്പിക്കുന്നതിനാണ് പറയുന്നത് ജ്ഞാപകം. നേരിട്ട് പറയുന്നില്ല, പക്ഷേ സൂചകമായി പറയുന്നു. ഈ സൂത്രം നിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാപ്തമാകണം. പ്രാപ്തേ സതി നിഷേധം അർത്ഥവത്. വ്യാകരണന്മാർ പറഞ്ഞു പ്രാപ്തമായാലേ നിഷേധത്തിന് അർത്ഥമാണ്. ഇപ്പൊ സകാരത്തിന്റെ പരത്തിൽ ചവർഗം ഇരിക്കുമ്പോൾ സ്തുത്വം തവർഗം തവർഗം ഇരിക്കുമ്പോൾ സ്ഥിത്വം പ്രാപ്തമായാലേ അത് നിഷേധിച്ചിട്ട് കാര്യമാണ്. അപ്പൊ പ്രാപ്തമായാലും നിഷേധിക്കുന്നു. വിശ്വന ഇനിയിവിടെ ഒരു സംശയം കൂടെ വേണമെങ്കിൽ എന്ത് വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു നോക്കുന്നവർക്ക് തോന്നാം. എന്ത് സംശയമാണ്? ആരും വ്യാഖ്യാനമൊന്നും വായിച്ചു നോക്കാറില്ല. അതായത് വിസ് നാന്നിരുന്നു, സന്ധി വന്നില്ല. അതാണല്ലോ ഇപ്പൊ ശാത്ത് കൊണ്ട് കാര്യം സാധിച്ചത്, സന്ധി വന്നില്ല. സൂത്രത്തിന്റെ നമ്പർ നോക്കുക, 8440 സ്തോസ്റ്റ് നോസ്റ്റ്. 8444 ശാത്ത്. നമ്മൾ പഠിച്ചതനുസരിച്ച് വിശ്നാന്നിടത്ത് സന്ധി വരുമോ അതേ നിഷേധം വരുമോ? എന്തുകൊണ്ട്? അസിദ്ധമായോണ്ട് എന്ത് വരുന്നു? വിധി വരുമോ നിഷേധം വരുമോ? എന്തുവരും? ഒന്നുകൂടെ ആലോചിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞേ. വിധി വരും. എന്തുകൊണ്ട്? അതായത് ശാത്തെന്ന് പറയുന്ന ആ സൂത്രം നിഷേധിക്കുകയാണ്. അസ്തോസ്വനസ്തുവിന്റെ ദൃഷ്ടിയിൽ അത് അസിദ്ധമാണ്. നിഷേധം അസിദ്ധമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിധി സംഭവിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത് ത്രിപാദിയിൽ? പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം. പൂർവവിധികളെ സംബന്ധിച്ച് പരത്തിൽ വരുന്ന വിധികൾ അസിദ്ധമാണ്. അപ്പൊ ശാത്ത് എന്താ പറയുന്നത്? വിശ്വന എന്നിരിക്കുന്നിടത്ത് സന്ധി വരത്തില്ല, സ്തുത്വം വരത്തില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സ്തോസ്തുനാസ്തുവിന് അറിയാമോ? അപ്പൊ അതെന്ത് ചെയ്യും? സന്ധി. അതിലെന്റെ ശരി അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ രൂപം വരണം? വിശ്വന പറഞ്ഞ എന്തുകൊണ്ട്? പാണിനി തന്നെ എഴുതിയിരിക്കുന്ന പൂർവത്രാസിദ്ധം എന്ന നിയമപ്രകാരം ത്രിപാദിയിലെ പൂർവസൂത്രങ്ങൾക്ക് പരസൂത്രങ്ങളെ കുറിച്ച് ഒരു ബോധമില്ല. പരത്തിലൊരു സൂത്രം എന്ത് കാര്യം പറയുന്നു എന്ന് പൂർവസൂത്രത്തിന് അറിയത്തില്ല. ഓരോ സൂത്രത്തിനും അറിവുണ്ട്. അപ്പോ ശാത്തെന്ന് പറയുന്നത് ഇവിടെ നിഷേധിക്കുകയാണ്. പക്ഷേ സ്തോസ്വനാശുവിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ ഒരു സൂത്രമേ ഇല്ല, ഒരു കാര്യവുമില്ല. അതിന് രണ്ടു പക്ഷങ്ങളുണ്ട്, ശാസ്ത്രാസിദ്ധി കാര്യാസിദ്ധി. എന്തോ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു നിഷേധമേ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്തോസ്വനാശു എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? ശാത്തെന്ന് പറയുന്ന സൂത്രപ്രകാരം നിഷേധം വന്നതിന് അവിടെ ഉദാഹരണം കാണിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ട്? നിഷേധത്തിനാണ് ബലം. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ആ സൂത്രത്തിന്റെ അർത്ഥമായി പോകും. സൂത്രത്തിന്റെ ആവശ്യം എന്തോന്നു? അപ്പൊ പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പറയുന്നുണ്ട് നിഷേധം, അപവാദം തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോ അതിനാണ് ബലം. അപവാദോ വചനപ്രാമാണ്യ പറയും. നിഷേധങ്ങൾ അപവാദം എല്ലാം വരുന്നിടത്ത് വചനപ്രാമാണ്യ, വചനം നിൽക്കുക സൂത്രം. സൂത്രത്തിന് പ്രാമാണികത ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ ഒരു സൂത്രം സാർത്ഥകമാകണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സൂത്രം അതിനുണ്ടാക്കി. അതുകൊണ്ട് പൂർവത്രാസിദ്ധം എന്ന് പറയുന്ന നിയമത്തെ തൽക്കാലം മാറ്റിവെക്കുകയാണ് പണി. എന്നുവെച്ചാൽ ആ പൂർവത്രാസിദ്ധം എന്ന് പറയുന്ന നിയമത്തിന് അപവാദമാണ് വചനപ്രാമാണ്യം എന്ന് പറയുന്ന നിയമം. അതിനേക്കാളും വലുതാണ് സൂത്രത്തിന്റെ പ്രാമാണികത. ഒരു സൂത്രത്തെ പാണിനി ഉണ്ടാക്കി അത് വ്യർത്ഥമാകാൻ പാടില്ല. വചനത്തിന് പ്രാമാണികതയുണ്ട്, വചനം എന്ന് വെച്ചാൽ സൂത്രം. അപ്പൊ നോക്കുക, പാണിനി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ആ നിയമങ്ങൾക്ക് പലയിടത്തും പാണിനി തന്നെ മറികടക്കും. ഇത് പലയിടത്തും ഇങ്ങനെ വരും. ഒരു നിയമം അനുസരിച്ച് നോക്കുമ്പോൾ ശരിയാകത്തില്ല, പക്ഷെ മറ്റ് സൂത്രപ്രാമാണികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൂത്രം വ്യർത്ഥമാകാൻ പാടില്ല, അതുകൊണ്ട് പ്രവർത്തിച്ചേ പറ്റൂ ആണ് പറയുന്ന അപവാദോ വചനപ്രാമാണ്യാത്. ഇതൊക്കെ എപ്പോഴും പല സ്ഥലങ്ങളിലും വരും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ സമാധാനം കണ്ടെത്തണം. ഇതാണ് എല്ലാ കാരണം കൊണ്ടാണെന്ന് കണ്ടെത്തണം. എപ്പോഴും അത് ചോദിക്കേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ പൂർവത്ര അസിദ്ധം വ്യർത്ഥമാകത്തില്ലേ? വ്യർത്ഥമാകുമോ? അത് വേറെ സ്ഥലത്ത് പ്രവർത്തിക്കാം. ഒരു സൂത്രമേ വ്യർത്ഥമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരിടത്തും പ്രവർത്തിക്കാൻ കഴിയാത്ത. ഇവിടെ ഇപ്പൊ ശാത്തം എന്ന് പറയുന്ന സൂത്രത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റും. എവിടെ? സകാരത്തിന്റെ പരത്തിൽ തവർഗ വിരിക്കുമ്പോൾ ചിത്വത്തിന് ദുഷിക്കും. ഇവിടെ ഇതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ സൂത്രം എന്തിനാ? പുറത്തിറസ്തം അങ്ങനെയാണോ? അഷ്ടാധ്യായിയിലും മുഴുവൻ അതിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇത് അതാണ് പറഞ്ഞത്. പൂർവോത്തരാസിദ്ധം എന്ന് പറയുന്ന ആ നിയമത്തിന് അപവാദമായി വന്നു സൂത്രത്തിന്റെ പ്രാമാണികത. ആ നിയമത്തെക്കാൾ വലുതാണ് താൻ ഉണ്ടാക്കിയ ആ സൂത്രം എന്ന് പറയുന്നത്. പ്രശ്ന ഇതും അതുപോലെ തന്നെ. പ്രച്ഛീപ്സായ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് നാ വന്നു. പിരിക്കുമ്പം വെറുതെ ശ്രദ്ധിക്കണം. പ്ര അങ്ങനെയാണ്. അതുവരെയുള്ള പ്രക്രിയകൾ നടന്നു. നഹാന്ന് പിരിക്കാൻ പാടില്ല. ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ പിരിച്ചിട്ടുണ്ട്. ബാക്കി പ്രക്രിയ ഇനിയും ഉണ്ട് തന്നെ. ഇതൊരു പ്രക്രിയ മധ്യത്തിലുള്ള ഒരു ഭാഗം നമുക്ക് കാണിച്ചു തരികയാണ്. പശു നാന്നിരിക്കും. അവിടെ പൂർവത്തിൽ ശകാരമിരിക്കുന്നു, പരത്തിൽ തവർഗത്തിന്റെ നകാരമിരിക്കുന്നു. സ്തോസ്റ്റു നാസ്റ്റു വന്നു കഴിഞ്ഞാൽ നകാരത്തിന് എന്ത് വരും? നകാരം വരും. പക്ഷേ പ്രശ്നാന്നിരിക്കുന്നു. ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതുപോലെ സ്റ്റുത്വം പോലെ തന്നെ സ്റ്റുത്വം ഇരിക്കുന്നു. ഇതെല്ലാം ത്രിപാദിര സൂത്രങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അവിടെ വന്നില്ല ഇവിടെ വന്നില്ല എന്ന് ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഇവിടെ നോക്കണം. പൂർവത്ര അസിദ്ധം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. സ്തോഹോ സ്റ്റുന ആണ് ഇവിടെ. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു ഷ്ടുനാഷ്ടുഹു. സകാരത്തവർഗങ്ങളെന്ന് നാൽപ്പതാമത്തെ സൂത്രത്തിൽ പറഞ്ഞതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ യോഗം ഷ്ടുന ഷകാര ടവർഗങ്ങളുമായിട്ട് യോഗം വരാം. അങ്ങനെ വരുന്നിടത്ത് എന്ത് വരും? ഷകാര ടവർഗങ്ങൾ തന്നെ വരും. രാമഷ്ഠ എങ്ങനെ പിരിക്കും നമ്മൾ? രാമസ് ഷഷ്ഠ എങ്ങനെയാണ് പ്രക്രിയ? സജഷോരു പ്രവസാനം വിസർജനീയ വിസർജനീയ സഹ എത്തിയോ വാശരി. ഒരു സ്റ്റെപ്പും വിടരുത്. വാശരിയിൽ വിസർഗം വരാത്ത പക്ഷത്തിൽ എങ്ങനെയിരിക്കും? രാമസ് ഷഷ്ഠ. അവിടെ എന്തോരും ഷ്ടുനാഷ്ടു വന്നിട്ട് ഇവിടെ സകാരത്തവർഗങ്ങൾ ഷകാരട്ടവർഗം. അപ്പോ യഥാസംഖ്യം ഷകാരത്തിന് എന്ത് വരും? ഷകാരം വന്നു രാമഷ്ഠ. രാമനുമാണ് ഷഷ്ഠ എന്ന് വെച്ചാൽ എത്രാമത്തവൻ? നാലാമത്തവനുമാണ്. രാമസ് ടീക്കത്തെ ടീകൃഗതവും ഗമിക്കുന്നവൻ എന്നുള്ള അർത്ഥം. രാമസ് ടീക്കത്തെ എന്ന് പിരിക്കും. അങ്ങനെയാ പ്രക്രിയ വരുന്നത്. വാശരി ഇവിടെ വരുമോ? ഒരിടത്ത് വന്നു എന്ന് വിചാരിച്ചു എല്ലായിടത്തും വരുമെന്ന് വിചാരിക്കുന്നു. തത്വം വന്ന് രാമഷ്ഠീകതേ. അടുത്ത് പേഷ്ഠ പേഷ്ഠ എന്നിരിക്കുന്നു. പേഷ്ഠ എന്ത് വരുന്നു? പിഷ് ചൂർണനെ എന്ന് പറയുന്ന ധാതുവാണ്. അതാണ് പേഷ് എന്ന രൂപം ഉണ്ടാവും, പൊടിക്കുക. പേഷ്ഠ പൊടിക്കുന്നവൻ. അത് ക്രിയാരൂപമായിട്ടും വരാം, നാമരൂപമായിട്ടും വരാം. ഈ പേഷ്ഠ എന്ന് പറയുന്ന ഉദാഹരണം കൊടുത്തതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് ഇവിടെ. എന്താണ്? അഷ്ടനാഷ്ടു എന്ന് പറയുന്നിടത്ത് യോഗത്തിൽ നിയമമില്ല. അതായത് സകാരത്തവർഗം പൂർവത്തിൽ വരുന്ന പോലെ തന്നെ പരത്തിലും വരാം, ഷകാരട്ടവർഗം അതുപോലെ തന്നെ പരത്തിൽ വരുന്ന പോലെ പൂർവത്തിലും വരാം. ഇവിടെ പേഷ് എന്ന് പറയുന്നിടത്ത് എന്താണ്? ഷകാരം പൂർവത്തിൽ വന്നു. സകാരത്തവർഗങ്ങളിൽപ്പെട്ട തകാരം പരത്തിൽ വന്നു. അപ്പൊ ഇവിടെ ഷത്വ പ്രകാരം പരത്തിലിരിക്കുന്ന തകാരത്തിന് യഥാസംഖ്യം പൂർവത്തിലെ ട വന്നു. പേഷ്ഠ യോഗം എങ്ങനെയും വരാം. അടുത്തടുത്തിരിക്കുക എന്ന് പറയുന്നതിന് പൂർവപരങ്ങളെന്ന് നിയമമില്ല. അത് കാണിക്കാൻ മനസ്സിലായല്ലേ. അടുത്ത് തത് ടീക തത് എന്നിരിക്കുകയാണ്. തത് ശബ്ദം എന്ന് പറയുന്നത് ദകാരാന്തമാണ്, തകാരാന്തമല്ല. പക്ഷെ അത് ഒറ്റയ്ക്കിരിക്കുമ്പം തകാരാന്തം ആകാം. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? തത് ശബ്ദം ദായാണ്, അന്ത്യത്തിൽ ദായാണ്. തത് പദാന്തത്തിലാണ് തത് ടീക എന്നിരിക്കുന്നു. പദാന്തത്തിൽ ജസ്തം എന്നാണ് ദകാരം എന്ന് തന്നെ വരും. ഇവിടെ ശബ്ദം തന്നെ അത് ആണ്. ടീക എന്നിരിക്കുമ്പോ സൂത്രം വരും. ഏതാ വരുന്നത്? ഏതാണ്? ജലാഞ്ചശോന്തി വന്നുകൂടി. എന്തുകൊണ്ട്? ഏത് ഏത് ജല്ലല്ല? ആ വന്നോട്ടെ, ജലാഞ്ചശോന്തി വരാം. പർജന്യവത് ലക്ഷണ പ്രവൃത്തി ഇരിക്കുന്നിടത്ത് ആസൂത്രം തന്നെ പ്രവർത്തിക്കാം. വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രക്രിയ പറയുമ്പോൾ അതുകൂടെ വന്നതായി കണക്കാക്കുക. തദ്ദിന് ദ് തന്നെ വരും. തദ് ടീക പിന്നെന്ത് വരുന്നു? സ്തുത്വം വന്നപ്പോ എന്തായി? തദ്ദിന്റെ ദകാരത്തിന്റെ സ്ഥാനത്ത് എന്തുവരും? മൂന്നാമത്തെ വരും. അത് സ്തുത്വം വരുമ്പം ഷ്ടുത്വല്ല ഇവിടെ വരുന്നു. പരത്തിൽ ടീകയാണ് ഇരിക്കുന്നു. ടവർഗത്തിലെ മൂന്നാമത്തെ വരും. പിന്നെ എന്തുവരും? ഹരിച്ച ഒന്ന് ഒന്നാമത്തെ വരും. തട്ടീക അത് പൂർവത്രാസിദ്ധം കൊണ്ട് എപ്പോഴും വളർന്നിരിക്കുക. ജസ്തും ശുത്വം ചർത്തും സൂത്രത്തിന്റെ ക്രമമൊന്നും നോക്കണ്ട, അങ്ങനെ വരത്തുള്ളൂ. ചക്രൻ ഠൗകസേ. ചക്രൻ എന്ന് പറയുന്ന സംബോധനയാണ് ഠൗകസേ എന്ന് പറയുന്നത്. ക്രിയാരൂപമാണ്, അതും ഗമിക്കുക പോവുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് സംബോധന. പോകുന്നോ പോകുന്നു എന്നൊക്കെയുള്ള പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ ചക്രൻ. ഇവിടെ എന്താണ്? പരത്തിൽ തവർഗം വന്നു, പൂർവത്തിൽ തവർഗത്തിൽ നകാരം വന്നു. ചക്രൻ അവിടെ എന്തൊരു അഷ്ടത്വം വരുമ്പോൾ എന്തോരും പുറത്തിട്ടിരിക്കുന്ന തവർഗത്തിന്റെ നകാരത്തിന് തവർഗത്തിന്റെ നകാരമാണ്. ചക്രൻ ഠോകസേ. അപ്പൊ ഇങ്ങനെയുള്ള കാണുമ്പോൾ ഇതിന്റെ പൂർവ്വത്തിൽ നോക്കുക, അച് സന്ധി ഇത്തി അച് സന്ധി, മുൻ പേജിൽ എഴുതിയിട്ടുണ്ട് അച് സന്ധി. അച്ച സന്ധി എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരേണ്ടത്? സ്തോച്ചനശുവെന്ന് എന്തുവരും? അങ്ങനെ വരും. ശാവര് സകാരത്തിന്, എന്തുകൊണ്ട്? സകാര തവർഗങ്ങൾ പരത്തിലിരിക്കുന്നു, സകാര സവർഗം പൂർവത്തിയിരിക്കുന്നു. അപ്പൊ സകാര തവർഗങ്ങൾക്ക് ശകാര ചവർഗത്തിൽപ്പെട്ട വർണ്ണം വരണം. അപ്പൊ സകാര തവർഗത്തിൽപ്പെട്ട ആ സകാരത്തിന് ശകാര ചവർഗത്തിൽപ്പെട്ട ഏത് വരണം? ശാവർണം. എന്തുകൊണ്ട്? യഥാസംഖ്യം വരണം. ഇവിടെ എങ്ങനെയാ വരേണ്ടത്? അച്ഛന്തി. പക്ഷെ വരദരാജ പണ്ഡിതർ എങ്ങനെ എഴുതിയിരിക്കുന്നു? അച്ഛന്തി. എന്താ ഇദ്ദേഹത്തിന് സന്ധി അറിയത്തില്ലേ? എന്നാ വിവക്ഷിക്കൊന്നും കുഴപ്പമില്ല, എന്നാ കറക്റ്റായി വിവക്ഷിച്ചിരിക്കുകയാണ്. അച്ഛന്തി ഇതി പൂർവത്തിൽ സന്ധി ചെയ്തിരിക്കുന്നുണ്ടോ? ഇതി അച് അവിടെ സന്ധി ചെയ്തിരിക്കുന്നു. അപ്പൊ സംഹിതയുണ്ടോ അവിടെ? ഇത്യച്ഛന്തി. അതുമല്ല, അവിടെ സമാസമാണ്. സമാസത്തിൽ വിവക്ഷയെ മാറ്റാൻ പറ്റില്ല. എന്താണ് നേരത്തെ പഠിച്ചിട്ടുണ്ട്? സംഹിത ഏകപദേ നിത്യ, ബാക്കി നിത്യാധാതു ഉപസർഗയോ നിത്യ സമാസേ. സമാസത്തിൽ സംഹിത, ഞാൻ സംഹിത എന്റെ മനസ്സിലില്ലായിരുന്നെന്നും പറഞ്ഞ കാര്യം നടക്കും. അച്ഛന്തി എന്താണോ അവിടെ സകാരത്തിന് ശകാരം സന്ധി ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ ചെയ്യാത്തത്? സന്ദേഹാർത്ഥം. അതായത് ഇങ്ങനെ വരുന്നിടത്ത് മനസ്സിലാക്കിക്കോണം. ഭാഷ്യപ്രമാണ, ഭാഷ്യകാരൻ ഇങ്ങനെയുള്ള പരസരത്തും സന്ധി ചെയ്തിട്ടില്ല. കാരണം സന്ദേഹം വരണ്ട. സന്ധി അസന്ധി ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പേ ഇങ്ങനെയാ പറഞ്ഞു വരുന്നത്. പറഞ്ഞല്ലോ, മനഃപൂർവ്വം ഇവിടെ വ്യാകരണം കൊണ്ട് രൂപങ്ങളെ സൃഷ്ടിക്കാൻ പാടില്ല. സന്ധിയും സമാസമൊക്കെ പണിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അന്നും ആചാര്യന്മാര് ഗുരുകുലങ്ങളിൽ പറഞ്ഞു വന്നിരുന്നത് എങ്ങനെയാണ്? അച്ഛന്തി എന്നാണ്, അച്ഛന്തി എന്നല്ല. അപ്പോ അതിനെ മാറ്റണ്ടെന്ന് വിചാരിച്ചു. മാറ്റിക്കഴിഞ്ഞാൽ സംശയം വരും, ഇയാളെന്താ ഇപ്പൊ പറഞ്ഞത്? ഇന്ന് വരെ പഠിച്ചതല്ലോ. അപ്പൊ വ്യാകരണം എന്ന് പറയുന്നത് നിലവിലുള്ള ഭാഷയെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ്, ഭാഷയെ മാറ്റിയും തിരിച്ചും പ്രകൃതമാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ആരെങ്കിലും മനഃപൂർവ്വം ചിലർ വാശി പിടിക്കും, ഞങ്ങൾ മനഃപൂർവ്വം തെറ്റിച്ചെഴുതുന്നു, അവിടെ അത് പാടില്ല. ഭാഷാപ്രയോഗത്തിന്റെ ഒരു രീതിയുണ്ട്, പിന്നെ മാറ്റി മറിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവിടെ വ്യാകരണം പിടി. വ്യാകരണം ആവശ്യമില്ലാത്തതല്ല, ആവശ്യമുള്ളത് തന്നെയാണ്. സാധാരണ നിയമങ്ങളിൽ അങ്ങനെയാണ് ചെയ്തു പോകുന്നത്, അങ്ങനെ പോവുക. പിന്നെ മാറ്റം കൂടുതൽ പ്രചരിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക. അന്ന് അങ്ങനെ വേണ്ടി വന്നെന്തെന്ന് വെച്ചാൽ ഉദീജാം പ്രാജാം, അന്ന് ഉത്തരദേശത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പടിഞ്ഞാറൻ ദേശത്തുള്ളവർ അറിയണമെന്നില്ല. ഇന്നത്തെ പോലെയല്ല. ഇന്ന് മലയാള ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കുന്ന അത് എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കും. പണ്ടിതില്ലല്ലോ. ഇപ്പോൾ ഉത്തരദേശത്തൊരു നിയമം ഉണ്ടാക്കി വെച്ചത് ഇതറിയാതെ ദക്ഷിണദേശത്തുള്ള ഒരു ഭാഷയെ മാറ്റി. അങ്ങനെ ഭാഷ മാറി മാറി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വൈയാകരണം നോക്കുമ്പോൾ അവിടെ വേറെയാണ് നോക്കിയപ്പോൾ അതവിടെ പ്രചരിച്ചത് ശരി, എന്നാൽ അതിനൊരു നിയമം ഉണ്ടാക്കാം. അങ്ങനെ അങ്ങനെയാണ് ഭാഷയുടെ മാറ്റത്തിനനുസരിച്ച് നിയമം മാറുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല ഭാഷയുടെ സ്വഭാവം എന്ന് പറയുന്നത്. മിക്കവാറും പിന്നെ വ്യാപകമായ പ്രചാരമുള്ള ഭാഷകൾ, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളൊക്കെ എന്ന് വെച്ചാൽ ഓരോ രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കും. അവിടെ അതാത് രാജ്യത്തിനനുസരിച്ച് നിയമങ്ങളും മാറ്റും. അപ്പോ അച്ഛസന്ധി എന്ന് പറയുന്നത് പൂർവാചാര്യന്മാരും അങ്ങനെ തന്നെ പ്രയോഗിച്ചിരുന്നു. പാണിനിയും വിചാരിച്ചു താനായിട്ടത് മാറ്റണ്ട, ഈ നിയമത്തിനനുസരിച്ച് ശരിയല്ല, പക്ഷെ മാറ്റിക്കഴിഞ്ഞാൽ സന്ദേഹം ഉണ്ടാവും. അപ്പൊ സ്പഷ്ടപ്രതിപത്യർത്ഥം അസന്ദേഹാർത്ഥം എന്നൊക്കെ സമാനം പറയും. മാറ്റുന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നു അച്ഛസന്ധി. ഇതുപോലെ പലയിടത്തും വരും, അങ്ങനെ വരുന്നിടത്ത് എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കരുത്. അല്ല പറഞ്ഞില്ലേ, അതാരാ ചെയ്യേണ്ടത്? പാണിനിയാണോ? അത് നേരത്തെ ഉള്ള കാര്യമാണ്, നേരത്തെ അച്ഛസന്ധി എന്ന് പറയുന്ന ഒരു പദമായിട്ട് പ്രയോഗിക്കുകയാണ്. പാണിനി ഭാഷ കണ്ടുപിടിച്ചാൽ പിന്നെ പദങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ സന്ധി ചെയ്യുക അല്ല, സമാസം ചെയ്യുക എന്നുള്ളതാണ് മുഖ്യം, ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. അതിന് ഭാഷയുടെ ശരിയായ പ്രയോഗം, സാമർഥ്യം ഉണ്ടെങ്കിൽ അവിടെ സമാസം വരും. നിഷ്ഠുനാശ്രവം എന്ന് പറയുന്നതിന്റെ നിഷേധം വരികയാണ്. പദാന്താട്ടോരനാം, ഇത് രണ്ടായിട്ടാണ്, ഒന്ന് ന പദാന്താട്ടോഹോ അത്രയും നിഷേധിക്കുകയാണ്. പദാന്താട്ടോഹോ അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് പദാന്താട്ടവർഗാത് താഴെ. പദാന്തമായ ടവർഗത്തിൽ നിന്നും പരസ്യ, പദാന്തമായ ടവർഗത്തിൽ നിന്നും പരമിരിക്കുന്ന സൂത്രത്തിൽ നിന്ന എന്നുണ്ട്. കാരണം ഷകാര ടവർഗങ്ങൾക്ക് യോഗം വരുന്ന സകാര ടവർഗങ്ങളുമായിട്ടാണല്ലോ, അങ്ങനെ യോഗം വന്ന് സന്ധി വരുന്നതിനെ നിഷേധിക്കുകയാണ്. സകാര ടവർഗങ്ങൾക്ക് ഷകാര ടവർഗങ്ങളുമായി യോഗം വന്ന സന്ധി വരും, ആ പ്രാപ്തമാവുന്ന സന്ധി നിഷേധിക്കാൻ പറയുകയാണ്. പദാന്ത ടവർഗ, പദാന്തത്തിലുള്ള ടവർഗത്തിൽ നിന്നും പരത്തിൽ, എന്തിരുന്നാല് എന്തിരുന്നാല് എന്തിരുന്നാലാണോ എന്തിരുന്നാല് സകാര കവർഗങ്ങൾ അതല്ലേ പറഞ്ഞിട്ടല്ലേ ഞാൻ ചോദിക്കുന്നു. വായും വിളിച്ച് എന്ത് കണ്ടുകൊണ്ടിരിക്കുക? അത് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴെങ്കിലും അത് പറയാനുള്ള ബുദ്ധി വേണ്ടി. അതായത് സകാര തവർഗങ്ങളും ഷകാര ടവർഗങ്ങളും തമ്മിലുള്ള യോഗം ഇരിക്കുമ്പോഴാണ് സന്ധി വരുന്നത്. ഇപ്പൊ പദാന്തത്തിലെ സകാര തവർഗങ്ങൾക്ക് പരത്തിൽ എന്തിരുന്നാലായിരിക്കും നിഷേധിക്കുന്നത്. അത് പറഞ്ഞ പിന്നെ അങ്ങനെയല്ല, വേറെ ഇങ്ങനെ മാറ്റി പറയുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. പദാന്ത ടവർഗ, പദാന്തത്തിലുള്ള ടവർഗത്തിന്റെ പരസ്യ, പരത്തിലിരിക്കുന്ന സ്തോഹോ സകാര തവർഗങ്ങൾക്ക് ഷ്ടുത്വം വരത്തില്ല ആണ് സൂത്രത്തിന്റെ അർത്ഥം. എന്താണ് പദാന്തത്തിലുള്ള ടവർഗത്തിന്റെ പരത്തിൽ സകാര തവർഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഷ്ടുത്വം വരത്തില്ല? അത് ഞാൻ പറയുമ്പോഴത്തേക്ക് പുസ്തകത്തിനിങ്ങനെ നോക്കിയിരുന്നിട്ട് അവിടെ വേറെ എന്തൊക്കെയാ ഉള്ളത് എന്ന് കഴിഞ്ഞാൽ പറയുന്നതും മനസ്സിലാക്കില്ല. റിസർച്ച് പഠിച്ചിട്ടേ നടത്താവും, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ ശരിയാവും. ആദ്യം അത് മനസ്സിലാക്കണം, എന്താണ് ഈ സൂത്രത്തിൽ എന്തിനെയാണ് നിഷേധിക്കുന്നത്? ഷ്ടുനാഷ്ടുവിനെയാണ് നിഷേധിക്കുന്നത്. ഷ്ടുനാഷ്ടുവ് ഏതുമായിട്ടുള്ള യോഗത്തിലാണ് നിഷേധിക്കുന്നത്? സകാരത്തോറവ്. ഇത്രയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ അനാമെന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഉദാഹരണം നോക്കുക. ഷട്ട് സന്തഹ, ഷട്ട് സന്ധ, ഇതും ഷഷണം ശബ്ദത്തിൽ നിന്ന് ഷഡ് എന്നാവും, ഷഡ് എന്നാവും, സന്താന്നിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ഷകാരട്ടവർഗങ്ങൾ പൂർവത്തിലിരിക്കുന്നു, പരത്തിൽ സകാരത്തവർഗങ്ങളുടെ സകാരം ഇരിക്കുന്നു, ഇത്രയും ഉറപ്പാണ്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പൂർവത്തിലിരിക്കുന്ന ടവർഗത്തിലെ ആദ്യത്തെ ട, അത് ഡായാണ് ശരിക്കും. ഇവിടെ ഇപ്പോൾ സന്ധി വരാത്ത കാണിച്ചിരിക്കുന്ന മൂന്നാമത്തെ ട, അത് പദത്തിന്റെ അന്ത്യത്തിലാണ്. പിരിക്കുമ്പോൾ നമ്മളങ്ങനെ ഷഡ് എന്നിവിടെ പിരിച്ചു എഴുതിയിട്ടുണ്ട്. ആ മൂന്നാമത്തെ ട എന്ന് പറയുന്നത് പദത്തിന്റെ അന്ത്യത്തിലാണ്, എന്തുകൊണ്ട് ഷഡ് എന്ന് പറയുന്ന ഒരു പദമാണ്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഷഡ് എന്ന് പറയുന്നത് ഒരു പദമാണ്, അതിലെ ഡ എന്ന് പറയുന്നത് പദത്തിന്റെ അന്ത്യത്തിലാണ്, അതിന്റെ പരത്തിൽ സകാര തർഗത്തിൽപ്പെട്ട സകാരമിരിക്കുന്നു. ഇവിടെ ഷ്ടുത്വം ഷ്ടുനാഷ്ടു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷഡ് സ എന്ന് പറയുന്നത് എന്തായി മാറും? നിഷേധിച്ചു, സന്ധി വന്നില്ല. പൂർവത്തിലിരുന്ന ഡാക്ക് എന്നവിടെ തേസൂത്രം പ്രവർത്തിച്ചു, ഖരിച്ച ഒന്ന് ടായായി, അത് അധികമായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഷട്ട് ഷട്ട് സന്താന്നു. ഇപ്പൊ ഈ സൂത്രം പ്രവർത്തിച്ചെങ്ങനെയാണ്? പദാന്തമായ ടവർഗം, അതിന്റെ പരത്തിൽ എന്തിരുന്നു? സായിരുന്നു. ഈ സൂത്രം നിഷേധിച്ചു, വരത്തില്ല, സന്ധി പാടില്ല, ഷഡ് സന്ത. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അതിനെ സാധൂകരിക്കാൻ പാടില്ല, ഒരു സൂത്രം ഉണ്ടാക്കി. അതുപോലെ അടുത്ത് ഷഡ് തേന്നിരിക്കുന്നു. ഇവിടെ എന്താണ്? ഷഡ് വർഗത്തിലെ മൂന്നാമത്തെ അക്ഷരം പദമാണിത്. പദത്തിന്റെ അന്ത്യത്തിലാണിരിക്കുന്ന ടവർഗം, അതിന്റെ പരത്തിൽ സകാരത്തവർഗത്തിൽപ്പെട്ട തായിരിക്കുന്നു. അഷ്ടുനഷ്ടു പ്രകാരം സന്ധി വന്ന എന്തായി മാറും? ടേന്ന് വരും. നിഷേധിച്ചു ന പദാന്ത ടോരന, പദാന്തത്തിന്റെ ടവർഗത്തിന്റെ പരത്തിൽ തവർഗം ഇരുന്നു കഴിഞ്ഞാൽ വരത്തില്ല, സന്ധി വരത്തില്ല. അതുകൊണ്ട് ഷഡ് എന്നിരുന്ന് ഷട്ട് എന്നായി. സൂത്രപ്രകാരം അത് സന്ധി നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഖരിജ പ്രകാരം ചർത്തും വന്ന് ഷട്ട് തേന്നായി. പദാന്താത്കിം എന്നുവെച്ചാൽ പദാന്തം എന്നീ സുഹൃത്തിൽ എടുത്തു പറഞ്ഞു. പദാന്തമായ ടവർഗത്തിന്റെ പരത്തിൽ സകാരതവർഗങ്ങൾ ഇരുന്നാൽ നിഷേധിക്കും. അത് ടവർഗം എന്ന് പറയാതെ പദാന്ത ടവർഗം. ടവർഗത്തിന് പദാന്തം എന്നൊരു വിശേഷണം കൊടുക്കുക. എന്തിന് സ്പഷ്ടമാണ്? പദാന്തമല്ലാതെ ടവർഗമിരിക്കുകയും പരത്തിൽ സകാരതവർഗങ്ങളിൽപ്പെട്ട വർണ്ണങ്ങളിരിക്കുകയും ചെയ്താൽ സന്ധി വരും. ഏട് സ്തുതൗ, ഏട് ധാതുവാണ്, അതിന്റെ പരത്തിൽ തേന്നിരിക്കുന്നു, സ്തുതിക്കുന്നു എന്നർത്ഥം. ഏട് ടാഠ ഏട് തേന്നിരിക്കുന്നു. ഇവിടെ ടവർഗമുണ്ട്, പക്ഷെ ഇവിടെ പദസഞ്ജയില്ല. എന്തുകൊണ്ടില്ല? അതന്നെ നമ്മൾ പഠിക്കും. ഇപ്പൊ പറയാൻ പറ്റില്ല അതെന്തുകൊണ്ടാണ്. ഇല്ലെന്ന് പഠിക്കുക, ഇപ്പൊ ധരിക്കുക. അതായത് ഷഡ എന്ന് പറയുന്നിടത്ത് പദത്തിന്റെ അന്ത്യത്തിലായിരിക്കുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കേണ്ട കാര്യമാണ്, ഇപ്പൊ പറഞ്ഞാൽ ശരിയാകും. അതുപോലെ ഈട് എന്നിടത്ത് എന്തുകൊണ്ട് പദമല്ല, അതും പഠിക്കേണ്ട കാര്യമാണ്. തൽക്കാലം പദം അല്ലാന്ന് ധരിക്കുക. ഈട് തേന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഷ്ടുനാഷ്ടു ഷ്ടുത്വം വന്നിട്ട് തകാരത്തിന് എന്ത് ചെയ്തു? യഥാസംഖ്യം വന്നു. പൂർവത്തിൽ എന്താണോ, പൂർവത്തിൽ എന്താണോ, ആ ഡാക്ക് എന്തുവരും? പൂർവ പരത്തിൽ എന്ത് ചെയ്തു താന്നായിരിക്കുന്നു. തകാരം തകാരോ പൂർവത്തിലോ ഖരിജ പ്രകാരം തകാരമായി ഖരിജ ഇവിടെ വരും. അതാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ഈ ഡ് മൂന്നാമത്തെ ഡ് വരുന്നു. പരത്തിലെത്താ ഇഷ്ടത്വം വന്നാൽ എന്തുവേയും യഥാസംഖ്യം തകാരത്തിന് തകാരം വരും. തകാരം വന്നു കഴിഞ്ഞാൽ ഖരു പരത്തി വന്നു. പൂർവത്തിൽ എന്തുവരും വന്നു അല്ല ചകാരമാണെങ്കിലും എന്താണ് ഖരിജപ്രകാരം വരാം. ഖരിജപ്രകാരം വന്നുകൂടി അല്ല ചകാരമാണെങ്കിലും പൂർവത്തിൽ എന്തുവരും ഖരിജപ്രകാരം വരും. പിന്നെ അത് നോക്കേണ്ടത് ഇവിടെ ഷ്ടുത്വം വരുന്നത് ഷ്ടുനാഷ്ടവും അത് ഖരിജയുടെ ദൃഷ്ടിയിൽ സിദ്ധമാണോ എന്ന് നോക്കണം. സിദ്ധമാണോ നോക്കണമെങ്കിൽ ഖരിജ പൂർവ്വത്തിലാണോ പരത്തിലാണോ എന്നറിയണം. അഷ്ടനാഷ്ടവിന് പരത്തിലാണോ ഖരിജ പൂർവ്വത്തിലാണോ എന്ന് നോക്കണം. എന്നാല് അപ്പൊ അത് പരത്തിലാണ്. ഖരിജ എന്ന് പറയുന്നത് പരസൂത്രം. അപ്പൊ അഷ്ടനാഷ്ടവിന് അത് വന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അതായത് തന്നെ ഷ്ടുനാഷ്ടവിനെ സംബന്ധിച്ചോളം ഖരിജ സിദ്ധമാകുമോ? ഇല്ല. അപ്പൊ ഷ്ടുനാഷ്ടം നോക്കുമ്പോൾ പരത്തിൽ എന്തിരിക്കുന്നു? ടായിരിക്കുന്നു, ചായിരിക്കുന്നു. ഷ്ടുനാഷ്ടവിൽ വരുത്തിയത് പരത്തിൽ ടായിരിക്കുന്നു. അപ്പൊ ടായിരിക്കുമ്പോഴത്തേക്ക് പൂർവസൂത്രത്തിനെ സംബന്ധിച്ച് പരസൂത്ര അസിദ്ധം. പരസൂത്രത്തിന് പൂർവസൂത്ര സിദ്ധമോ അസിദ്ധമോ? സിദ്ധമാണ്. ഷ്ടുത്വം വന്നാൽ പരത്തിലിട്ട, ഷ്ടുത്വം വന്നില്ലെങ്കിൽ ച. ഏതായാലും ഖരിജയ്ക്ക് പ്രവർത്തിക്കാം. അതായത് ഖരിജ എന്ന് പറയുന്ന പരസൂത്രം, ഷ്ടുനാഷ്ടം എന്ന് പറയുന്ന പൂർവസൂത്രമാണ്. പൂർവസൂത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ എന്താണ്? ത. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ട. രണ്ടായാലും ഖരിജയെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? പൂർവസൂത്രത്തിന് പരമസിദ്ധമാണ്, പക്ഷെ പരസൂത്രത്തിന് പൂർവസൂത്രം പ്രസിച്ച് കാണാം. അപ്പൊ ഖരിജ നോക്കുമ്പോൾ പൂർവത്തിലിരിക്കുന്ന എന്താണ്? ടായാണ്. ഇഷ്ടനാഷ്ടം പ്രവർത്തിച്ച് അതുകൊണ്ട് ഖരിജയ്ക്ക് പ്രവർത്തിച്ചിട്ട് പൂർവത്തിൽ കിലോ ടാ ഠ ഡ എന്നുള്ളത് ടായായി മാറും. അപ്പൊ ഖരിജയുടെ ദൃഷ്ടിയിൽ പൂർവത്തിലിരിക്കുന്ന താക്ക് ട വന്നു കഴിഞ്ഞു ട് എന്നുള്ളതായി. അതുകൊണ്ട് അവിടെ പൂർവത്ര സിദ്ധം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഡ് എന്നിരിക്കുന്നിടത്ത് ടവർഗമുണ്ട്, പക്ഷെ പദത്തിന്റെ അന്ത്യത്തിലല്ല, പരത്തിൽ തേന്നിരുന്നു. അവിടെ അഷ്ടത്വം വന്നു, ചർത്വം വന്നു, ഈട്ടൈ. അപ്പൊ പദാന്ത ടവർഗ വിശേഷണ വിശേഷങ്ങളാണ്. ടവർഗത്തിന്റെ വിശേഷണമാണ് പദാന്തം. അപ്പൊ അവിടെ ടവർഗം എന്ന് എന്തിനു പറഞ്ഞു? ടോഹോക്കിം സർപ്പിഷ് തമം സർപ്പിഷ് തമം എന്നിരിക്കുന്നു. ഇവിടെ പദാന്താട്ടോ നാം നിഷേധിക്കണമെങ്കിൽ ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള ടവർഗത്തിന്റെ പരത്തിൽ സകാരത്തവർഗങ്ങളിരിക്കും. ഒരു പദത്തിന്റെ അന്ത്യത്തിലുള്ള ടവർഗത്തിന്റെ പരത്തിൽ സകാരത്തവർഗങ്ങളിരുന്നാൽ നിഷേധിക്കും. ഇവിടെ സർപ്പിഷ് എന്ന് പറയുന്ന ഒരു പദമാണ്. പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്നത് ടവർഗമല്ല, ഷകാരമാണ്. സർപ്പിഷ് പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്നത് ഷ, അതിന്റെ പരത്തിൽ തമമില്ലാത്തായിരിക്കുന്നു. ഈ സൂത്രം നിഷേധിക്കണമെങ്കിൽ പദത്തിന്റെ അന്ത്യത്തിൽ ടവർഗമിരിക്കുകയും പരത്തിൽ സകാരത്തവർഗമിരിക്കുകയും വേണം. ഇവിടെ പരത്തിൽ സകാരത്തവർഗം തന്നെ, പക്ഷെ പദത്തിന്റെ അന്ത്യത്തിൽ ടവർഗമില്ല, മറിച്ച് ഷകാര ടവർഗങ്ങൾ എന്ന് പറയുന്നതിന് ഷകാരമാണ്. ടവർഗത്തിൽപ്പെട്ട ഒരു വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ ഇഷ്ടത്വത്തെ നിഷേധിക്കും. അതേസമയം ഷകാരം ഇരുന്നാലോ നിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം ഷകാരത്തെ അവിടെ പറയുന്നില്ല. ഷ്ടുന എന്ന് പറയുന്നതിന് ഷകാരത്തെ വിട്ട് ബാക്കി ടവർഗത്തെ എടുത്തത്. അതെന്തിനാ? കാരണം ഷകാരത്തിന്റെ ഫലത്തിൽ സകാരത്തവർഗങ്ങളിരുന്നാൽ ഈ സൂത്രത്തിന് നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ പദാന്താട്ടോരനാം നിഷേധിച്ചില്ലെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിക്കും? ഷ്ടുനാഷ്ട പ്രവർത്തിക്കും. ഇപ്പോൾ സർപ്പിഷ്തമം എന്നിരിക്കുന്നിടത്ത് പരത്തിലിരിക്കുന്ന തകാരത്തിന് ഷ്ടുത്വം വന്നാൽ ടാവരും. ഇപ്പോൾ സർപ്പിഷ്തമം ഇത് ഷ്ടുത്വത്തെ നിഷേധിച്ചില്ല. അപ്പോൾ ഈ ഠേ സർപ്പിഷ്തമം ഈ രണ്ട് സ്ഥലത്തും നിഷേധിച്ചില്ല. എന്നുവെച്ചാൽ സന്ധി വന്നു. ഈഠ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് നിഷേധിച്ചില്ല? ടവർഗമുണ്ട്, പക്ഷെ പദാന്തത്തിലല്ല. സർപ്പിഷ്തമോ എന്നിടത്ത് എന്തുകൊണ്ട് നിഷേധിച്ചില്ല? പദാന്തമാണ്, പക്ഷേ ടവർഗമില്ല. അപ്പൊ നിഷേധിക്കണമെങ്കിൽ രണ്ടും ഒരുമിച്ച് വരണം. പദത്തിന്റെ അന്ത്യത്തിലായിരിക്കണം, ടവർഗമായിരിക്കണം. അതുകൊണ്ടാണ് ഷ്ടുനാഷ്ടുവിൽ നിന്നും ഷ്ടു എന്നുള്ളതിലെ ഷകാരത്തെ വിട്ട് ടവർഗത്തെ മാത്രം അടുത്ത സൂത്രത്തിലെത്തു. പദാന്ത ടോഹോ. അപ്പോ ഷകാരയോഗം വരികയാണെങ്കിൽ നിഷേധിക്കത്തില്ല, സന്ധി വരും. അപ്പൊ ഈ സൂത്രത്തിന്റെ നിഷേധം എന്താണെന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയിട്ട് വേണം അനാം എന്നുള്ള എന്തെന്ന് മനസ്സിലാക്കാൻ, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കുഴഞ്ഞു പോകും. എന്നാ പദാന്ത ടോരനാം. ഇനി ആ നിഷേധം നമ്മൾക്ക് മനസ്സിലായെങ്കിൽ അനാം എന്നുള്ളതിലേക്ക് പോവുക, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. എന്നാ പദാന്താട്ടോരനാം എന്താ നിഷേധിക്കുന്ന ആദ്യം മനസ്സിലാക്കുക. പദാന്തത്തിലെ തവർഗത്തിന്റെ പരത്തിൽ സകാര തവർഗങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഷ്ടുനാഷ്ടു പ്രവർത്തിക്കത്തില്ല. പിന്നീട് ബാക്കി പറയണം. ആ നാം, ആ നാം നിഷേധമാണ്, പരിദാസമാണ്. ആ നാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ്? പദാന്തമായ തവർഗം, അത് പൂർവത്തിൽ വേണം. പരത്തിലെന്ത് വേണം? സകാര തവർഗങ്ങൾ. അപ്പോഴാണ് നിഷേധം വരുന്നത്. ഈ സകാര തവർഗങ്ങളിലെ പെട്ടാണ് നകാരം. സകാര തവർഗത്തിൽപ്പെട്ട ഒന്നാണ് നകാരം. അപ്പോൾ പരത്തിൽ നകാരം ഇരിക്കുകയാണെങ്കിൽ നിഷേധം വരുമോ വരത്തില്ലേ? നിഷേധം വരും. എന്തുകൊണ്ട്? പദാന്തമായ തവർഗത്തിന്റെ പരത്തിൽ സകാര തവർഗം ഏതിരുന്നാലും വരും നിഷേധം. അപ്പൊ തവർഗത്തിൽപ്പെട്ട നകാരം ഏതിരുന്നാലും വരും. പക്ഷെ പാണിനി അവിടെ ഒരു ചെറിയ ഭേദഗതി ചെയ്യുകയാണ്. നകാരത്തിനല്ല, അത് നാം എന്ന് പറയുന്ന ശബ്ദം ഇരിക്കുകയാണെങ്കിൽ ആ നാം, അതായത് ഞാൻ പറഞ്ഞ ഈ നിഷേധം നാമിന് ബാധകമല്ല എന്നാണ്. അതാണ് ആ നാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ നിഷേധം നാം എന്ന് പറയുന്ന ആ ശബ്ദത്തിന് ബാധകമല്ല. അതായത് ഒരു സൂത്രത്തിൽ തന്നെ നിഷേധിക്കുകയും ആ സൂത്രത്തിൽ തന്നെ ആ നിഷേധത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാ പദാന്ത ടോഹോ എന്ന് പറയുന്നത് നമ്മൾ പുറത്തു എടുത്ത് എന്താണ്? ടുനാഷ്ടോ എന്ന് പറയുന്നതിന് നിഷേധിക്കാം. എന്നിട്ട് അവിടെ തന്നെ അനാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? താൻ നിഷേധിച്ചതിനെ തന്നെ നിഷേധിക്കുന്നു. നിഷേധിച്ചതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വരും ഷ്ടുനാഷ്ടു വരും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടാകും. ആദ്യം എന്താ പറഞ്ഞു, രണ്ടാമത് എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞ എന്നാ പദാന്ത ടോഹോ, ഇതിനെ പ്രത്യേകം എടുക്കുക. പദാന്തമായ തവർഗത്തിന്റെ ഫലത്തിൽ സകാര തവർഗങ്ങളിരുന്ന ഷ്ടുത്വം വരത്തില്ല, ഷ്ടുനാഷ്ടുവിനെ നിഷേധിച്ചു. അടുത്ത് ആ നിഷേധത്തെ അടുത്ത് നിഷേധിക്കുകയാണ്. അങ്ങനെ പദാന്തമായ തവർഗത്തിന്റെ ഫലത്തിൽ നാം ഇരിക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ ആ നിഷേധം നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഷ്ടുനാഷ്ടു വരാം. അതാണ് നാമിന്റെ അർത്ഥം. അനാം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അപ്പൊ നാം ഇരുന്നാൽ സന്ധി വരും, ഈ നിഷേധം വരത്തില്ല. അപ്പോൾ വാർത്തികാരൻ പറയുന്നത് പാണിനിയോട് പറയുന്നത് ഈ പറഞ്ഞത് ശരിയല്ല. നാം ഫലത്തിലിരുന്നാൽ ഫലത്തിലെന്തായി എന്നാൽ പദാന്ത ടോരനാമെന്ന സൂത്രത്തിന്റെ അർത്ഥം ഫലത്തിലെന്തായി? പദാന്തമായിട്ട് അവർഗത്തിന്റെ ഫലത്തിൽ നാം ഇരുന്നാൽ സന്ധി വരാം എന്നായി. നേരത്തെ വിധിച്ചില്ലെങ്കിലും അർത്ഥം അതായി. നിഷേധത്തെ നിഷേധിച്ചതുകൊണ്ട് പദാന്തമായ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. തവർഗത്തിന്റെ ഫലത്തിൽ നാം ഇരുന്നാൽ സന്ധി വരും. അപ്പൊ വാർത്തകാരൻ പറയുന്ന അങ്ങനെ പറഞ്ഞ് ശരിയല്ല. പദാന്തമായ ടവർഗത്തിന്റെ ഫലത്തിൽ നാമ നവതി നഗരി ഈ മൂന്ന് ശബ്ദങ്ങൾ ഇരുന്നാലും സന്ധി വരും. പദാന്തമായ ടവർഗത്തിന്റെ ഫലത്തിൽ നാമ നവതി നഗരി മൂന്ന് ശബ്ദങ്ങൾ ഇരുന്നു കഴിഞ്ഞാലും സന്ധി വരൂ വരത്തില്ലേ വരും. അതാണ് അടുത്ത് പറയുന്നത്, അനാം നവതി നഗരീണാം ഇതി വാച്യം എന്ന് പറഞ്ഞാൽ സൂത്രത്തിൽ അനാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിനോടൊപ്പം നവതി നഗരീണാം എന്നൂടെ ചേർക്കണം ഇതി വാച്യം. സൂത്രത്തിൽ എന്താ പറഞ്ഞത്? അനാം. ആ നാമിന് ശേഷം ഈ രണ്ട് പദങ്ങളൂടെ സൂത്രത്തിൽ ചേർത്തിട്ട് ന പദാന്തട്ടോരനാം നവതി നഗരീണാം ഇങ്ങനെ സൂത്രത്തെ മാറ്റണമെന്നാണ് വാർത്തകാരം പറയുന്നത്. ന പദാന്തട്ടോരനാം നവതി നഗരീണാം അങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതായത് പാണിനിയോട് വാർത്തകാരൻ ചോദിക്കുകയാണ്, എങ്ങനെയാണോ നാം ശബ്ദം പരത്തിലിരിക്കുമ്പോൾ സന്ധി വരുന്നത് അതുപോലെ നവതി നഗരി തുടങ്ങിയ ശബ്ദങ്ങൾ പരത്തിലിരുന്നപ്പോഴും സന്ധി വന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നാണ്. എന്തുകൊണ്ട്? നവതിയിലും നഗരിയിലും ആദ്യം ഇരിക്കുന്ന ശബ്ദം നകാരമാണ്, അത് സകാരത്തവർഗത്തിൽപ്പെടുന്നതാണ്. അപ്പോ പദാന്ത ടവർഗാത് പരസ്യ ആ നാമാന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അവിടെ ഈ യോഗം വന്നില്ലേ. ഇപ്പൊ സന്ധ്യ നിഷേധിക്കുന്നിടത്ത് നാമിനെ ഒഴിവാക്കിയതുപോലെ ഇതിനെ രണ്ടിനെ ഒഴിവാക്കിയാലേ സന്ധി വരത്തുള്ളൂ. അപ്പോൾ നാമിനെ എങ്ങനെയാണോ നിഷേധത്തിൽ നിന്ന് ഒഴിവാക്കിയത് അതുപോലെ നവതി നഗരി ശബ്ദങ്ങളെയും ഒഴിവാക്കണം, എന്നാൽ സന്ധി വരും. ഇവിടെ എന്താണ് ഷഡ് നാന്നിരിക്കുന്നത്, ഷഡ് ഷശബ്ദ ഷഡായി മാറും, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. നാന്നിരിക്കുമ്പോൾ എന്താണ് ഷകാര ടവർഗങ്ങളും സകാര ടവർഗങ്ങളും തമ്മിൽ യോഗം വന്നു. ഷുണ്ണാഷ്ടു പ്രകാരം എന്ത് വരണം? നാം വരണം. പരത്തിലിരിക്കുന്ന നാക്ക് യഥാസംഖ്യം ടവർഗത്തിൽപ്പെട്ട നകാരം വരണം. അപ്പോ ന പദാന്ത ടോഹോ പദാന്തമായ ടവർഗത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തവർഗം കൃഷ്ണത്വം വരത്തില്ല നിഷേധിച്ചു കഴിഞ്ഞാൽ വരുമോ? വരത്തില്ല. പക്ഷെ ആ നിഷേധത്തിൽ നിന്നും നാമിനെ മാത്രം ഒഴിവാക്കിയതുകൊണ്ടെന്ത് വരും? വരും. ഷഡ് ശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവിനമാണ് ഷണ്ണാം. ഇപ്പോൾ പരത്തിൽ നകാരം വന്നു കഴിഞ്ഞാൽ ഷഡെന്ന് പറയുന്ന പൂർവ്വത്തിൽ എന്ത് സംഭവിക്കും? ഏരോ അനുനാസികേ അനുനാസികോ വാ. അത് മാത്രമല്ല പിന്നെയോ? അത്രയും സംഭവിക്കും നമ്മൾ പഠിച്ചതനുസരിച്ച്. ഒന്നുകൂടി സംഭവിക്കും, പ്രത്യേക ഭാഷായാം നിത്യം, അവിടെ ഒരു വാർത്തകം പഠിച്ചിട്ടുണ്ട്. പ്രത്യയത്തിലെ അനുനാസികം പരമിരിക്കുകയാണെങ്കിൽ പൂർവ്വത്തിൽ നിത്യമായി അനുനാസികം വരും. അപ്പോൾ പൂർവ്വത്തിൽ നിത്യമായി അനുനാസികം വന്നിട്ട് എന്തുവരും? ഷണ്ണാന്ന് വരും. അപ്പോൾ പൂർവ്വത്തിൽ ആദ്യം വരുന്ന എന്താണ്? ഷഡ് എന്നിരുന്നു. പരത്തിൽ എന്താണ് ഇരുന്നത്? നാം ഇരുന്നു. അപ്പോൾ അവിടെ ഷഡ് എന്ന് നാം ഇരിക്കുന്നിടത്ത് നോക്കണം. ഇവിടെ ഒരു അനുനാസിക അനുനാസിക വാ എന്ന് പറയുന്നത് എന്തിരുന്നാലും നകാരം ഇരുന്നാലും ശരി നകാരം ഇരുന്നാലും ശരി അനുനാസികം വരവിരിക്കുകയാണ്, പുറത്തിലേരുമാണ്. അപ്പം എന്തായാലും അത് വരാം. വന്നു കഴിഞ്ഞാൽ അത് വികല്പമാണ്, ഏരോ അനുനാസിക അനുനാസികോ. പക്ഷേ പ്രത്യേക ഭാഷയ നിത്യം ഭാഷയിൽ എന്ന് വെച്ചാൽ ലൗകിക ഭാഷയിൽ പ്രത്യയത്തിലെ അനുനാസം ഇരുന്നാൽ പൂർവ്വത്തിൽ നിത്യമായി അനുനാസികം വരും. അപ്പോൾ ടവർഗത്തിലെ അനുനാസികം ഏതാണ്? അത് വന്നപ്പോൾ ഷണ്ണ. അതുപോലെ ഷഡ് നവതി ഷഡ് നഗരിയ എന്ന പദാന്തട്ടോഹോ ഇത്ര മാത്രം എടുത്തു കഴിഞ്ഞാൽ ടവർഗത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തവർഗങ്ങൾക്ക് ഷ്ടുത്വത്തെ നിഷേധിക്കും, ഷ്ടുത്വം വരാൻ പാടില്ല. പക്ഷെ വാർത്തികാരൻ നവതി നഗരി എന്നൂടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഷ്ടുത്വം വരാം. ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? പരത്തിലിരിക്കുന്ന നവതിയിലെയും നഗരിയിലെയും നകാരത്തിന് ടവർഗത്തിൽപ്പെട്ട നകാരം വരും. വന്നു കഴിഞ്ഞാൽ ഏരോ അനുനാസികെ അനുനാസികോ വാന്നുള്ള സൂത്രപ്രകാരം പൂർവ്വത്തിലെ അകാരത്തിന് എന്തുവരും? നകാരം വരും. അത് വികല്പമായിട്ടാണ് വരുന്നത്. കാരണം ഷഡ് നാം ഇരിക്കുന്നിടത്ത് നാമെന്ന് പറയുന്നത് പ്രത്യയമാണ്. അതായത് ഷഡ് ശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവചനത്തിലെ നാം എന്ന് പറയുന്നത് പ്രത്യയമാണ്. പക്ഷെ നവതി നഗരി എന്ന് പറയുന്ന പ്രത്യയമല്ല, ഓരോ പദങ്ങളാണ്. അതുകൊണ്ട് അവിടെ വികല്പമായിട്ട് വരും. പൂർവ്വത്തിന് അനുനാസികം വരുന്ന, അതായത് നകാരം വരുന്ന ഒരു രൂപവും നകാരം വരാത്ത രൂപവും വരും. ഷഡ് നവതി ഷഡ് നഗരിയ, അതിൽ ഷഡ് നവതി ഷഡ് നഗരിയ എന്ന അനുനാസികം വരുന്ന രൂപം, വരുന്ന വരാത്ത രൂപം, വരുന്ന രൂപം ഷണ് നവതി ഷണ് നഗരിയ ഷണ്ണവതി ഷണ് നഗരിയ എന്ന് രണ്ട് രൂപം വരുന്നു. അപ്പൊ ഈ സൂത്ര കൺഫ്യൂഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ന പദാന്ത ടോഹോ അത് പ്രത്യയം എടുക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പദാന്തത്തിലെ ടവർഗത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തവർഗങ്ങൾക്ക് ഷ്ടുത്വത്തെ നിഷേധിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന്റെ ഉദാഹരണങ്ങളെല്ലാം മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അനാം എന്നുള്ളതിനെ പ്രത്യയം എടുക്കും. എന്നുവെച്ചാൽ ഷ്ടുത്വ നിഷേധത്തെ തന്നെ നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ ഫലത്തിൽ അവിടെ ഷ്ടുത്വം വരും. ഇപ്പോൾ പദാന്തമായ ടവർഗത്തിന്റെ ഫലത്തിൽ നാമ നവതി നഗരി മൂന്ന് ശബ്ദങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ ഷ്ടുത്വം വരും. നിഷേധത്തെ നിഷേധിച്ചാൽ വിധിയാവും. അപ്പോൾ നാമെന്ന് പറയുന്ന പ്രത്യയമായതുകൊണ്ട് പ്രത്യേക ഭാഷയ നിത്യം പ്രകാരം പൂർവത്തിന് വീണ്ടും അനുനാസികം വരും. നവതി നഗരിയിൽ നകാരം പ്രത്യയമല്ല, അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഏത് പ്രത്യയം ഏത് പ്രത്യയമല്ല ഇപ്പോൾ കൂടുതൽ ചിന്തിച്ചാൽ മനസ്സിലാവാത്ത. അതുകൊണ്ട് ഒരു അനുനാസിക അനുനാസികോ ആ പ്രകാരം വികല്പമായി പൂർവത്തിന് അനുനാസികം വന്നു കഴിഞ്ഞാൽ ടവർഗത്തിന് നകാരം വരുന്നു.